രാജരാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീതധാരയാക്കുകെന്നെ ആനന്ദ ഹംസ തോണിയേറി നിൻ ചാരുഗന്ധമേറ്റ വേള സ്വർഗത്തിലെ ദേവസേന മായങ്ങൾ കാമിനി കാട്ടണോ ചാരുഗന്ധമേറ്റ വേള